പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡു പൊട്ടി, പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡു പൊട്ടി, പതിവ് പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. പൊട്ടി ലഡു പൊട്ടി. പൊട്ടി ലഡു പൊട്ടി. പൊട്ടി പൊട്ടി.